ഇരിരൂലങ്ങുൻ ഹെലുബലും പരാദൈ ആദര ഗീതയൻ ഉബീനിതിൻ കലായൈ ഒബ അതരിൻ കെനക് ഗജിനക് വെലാ സിനാസേ ഏ ഒബദ ഏ ഒബദ ഏ ഒബദ ഒബദ ഒബദ ഒബദ ജയ ഗന്നേ ിരിരൂലുൻ ഹെലുബലും പരാദ ആദര ഗീതയൻ ഒബീനിതിൻ കലായ ഒബ അതരിൻ കെനക് ഗജിനക് വിലാസിനാസി ഏ ഒബദ ഏ ഒബദ ഏ ഒബദ ഒബദ ഒബദ ഒബദ ജയ ഗന്നേ ൂരജിനിയൻ വെനുവെൻ രജകം പവാഹരദിയുന്നതേ റോമയദിനു ജുലിയസ് സീസർ പവാനമുനെ രൂപയ നിസാബൗ ലോകയദനി ിസാലുനേ രൂപയോബേ ശോഭാ ഗായാദയക്വി ഉപത്തിൻ ലഭൂരിരൂലുൻ ഹെലുബലും പരാദ ആദര ഗീതയൻ ഒബേനിതിൻ കലായ ഒബ അതരിൻ കെനക് ഗജിനക് വിലാസിനാസി ഏ ഒബദ ഏ ഒബദ ഒബദ ഒബദ ഒബദ ജയ ഗന്നേ കുസുമൻ പിപി മൽവെല്ലങ്കാരവേ ഉപസമദിനാതരിൻ സൂരജിനിയക്കും തോരാ കന്നട മകേനിതു ഓസത്നതേ എനിസാ മകേ പെതുമൻ ഉപസമദിനാഹട്ടതൻ ഉദമിൻ ഒബിൻ മാ സമുഗനിമീ സീഗിരിരൂലദുൻ ഹെലുബലും പരാദ ആദര ഗീതയൻ ഒബേനിതിൻ കലായ ഒബ അതരിൻ കെനക് രജിനക് വിലാസിനാസി ഏ ഒബദ ഏ ഒബദ ഒബദ ഒബദ ഒബദ ജയ ഗന്നേ സീഗിരിരൂലുൻ ഹെലുബലും പരാദ ആദര ഗീതയൻ ഒബേനിതിൻ കലായ ഒബ അതരിൻ കെനക് രജിനക് വിലാസിനാസി ഏ ഒബദ ഏ ഒബദ ഏ ഒബദ ഒബദ ഒബദ ഒബദ ജയ ഗന്നേ.